ഗുരു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗുരുവിന്റെ സവിശേഷത മനസ്സിലാക്കാൻ എന്താണ് ഇതിനെക്കുറിച്ച് നിന്റെ ശാസ്ത്രം എന്ത് പറയുന്നു എന്നാണ്. നമ്മളാണെങ്കിലും ഇന്നത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർ പോലും അങ്ങനെ ചിന്തിക്കാറില്ല. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. നിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ്. ഇപ്പൊ ഗുരു പഠിച്ചത് സംസ്കൃതമാണ്. സംസ്കൃത പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഗുരു. ഇപ്പൊ ഗുരുവിന്റെ പശ്ചാത്തലം മുഴുവൻ സംസ്കൃതമാണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് സയൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് എന്റെ ശാസ്ത്രം നിന്റെ ശാസ്ത്രം എന്ന് വേർതിരിച്ചത്. ഗുരുവിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പാരമ്പര്യ ശാസ്ത്രമാണ്. ഇതാണ് അമരകോശവും സിദ്ധവും രൂപവും ഒക്കെ പഠിച്ച് സംസ്കൃതം പഠിച്ച് വേദാന്തവും അതും ഇതും ഒക്കെ പഠിച്ചു വരുന്ന ഒരു ശാസ്ത്രം. നിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് പുതിയ ശാസ്ത്രമാണ്. ഗുരു ഒരിക്കലും സ്വന്തം ശാസ്ത്രത്തിൽ ഒതുങ്ങുന്ന ഒരാളായിരുന്നു. ഏത് സംഭവം കണ്ടുകഴിഞ്ഞാലും എന്താണ് സയൻസിൽ എന്താണ് അത് പറയുന്നത്? അതാണ് സയൻസ് പഠിച്ച ഒരാൾ ഇതിൽ നിന്ന് വളരെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സയൻസ് പഠിച്ച ഒരാളെ കണ്ടാൽ ഗുരു അവരോട് ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഇത്തരം സിദ്ധാന്തങ്ങൾക്ക് സമസ്യകൾക്കെല്ലാം സയൻസിൽ എന്താണ് പറയുന്നതെന്ന് അന്വേഷിക്കും. അല്ലാതെ നമ്മളെ പഠിച്ചു വെച്ചതാണ് പൂർണ്ണം ഇനി സയൻസിനൊന്നും ഇന്നത്തെ ആത്മീയക്കാർ പറയുന്നു സയൻസിൽ നിന്നൊന്നും മനസ്സിലാക്കാനില്ല, നമ്മളറിഞ്ഞാണ് പൂർണ്ണം. അതുകൊണ്ട് സയൻസൊക്കെ അതിന്റെ താഴെയാണ്. അപ്പോ അത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഗുരുവിന്റെ ചിന്താഗതി അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഗുരു ആരെടുത്താ ചോദിച്ചത്? ഗുരു ചോദിക്കുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത്. നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു പ്രതിഭാസം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രതിഭാസം, അതിനെക്കുറിച്ച് ഇത്രയും യാത്ര ചെയ്ത് ബാംഗ്ലൂർ പോയി അവിടെ ചെന്നപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടാണ് ഗുരു ചോദിക്കുന്നത്. ഒരു കുട്ടിയിൽ നിന്നാണെങ്കിലും ശരി, അല്ലാതെ അന്ന് സയൻസ് പഠിച്ചവർ കിട്ടാൻ പ്രയാസമാണ്. ഡോക്ടർ പൽപുവിന്റെ മോനായതുകൊണ്ടാണ് അങ്ങനെ സയൻസ് പഠിക്കാനൊരവസരം വന്നത്. അതാ ഈ നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്കൊന്ന് സയൻസ് പഠിക്കാൻ വല്ല അവസരമുണ്ടോ? ഗുരുവിന്റെ ആ കാലഘട്ടം ഡോക്ടർ പൽപ്പു ബാംഗ്ലൂർ ജീവിക്കുന്നതുകൊണ്ടും ആ സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടും നല്ലതായ ഗുരുവിന് അത് പഠിക്കാൻ പറ്റി. കുട്ടിക്കാരൻ ഒരു ചെറിയ കുട്ടിയെടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, സയൻസ് എന്താ പറയുന്നത്? നമ്മളാരെങ്ങനെ ചോദിക്കുന്നു ഒരു കുട്ടിയെടുത്ത്? നമ്മള് പഠിച്ചിട്ടില്ലാത്ത സയൻസിനെ കുറിച്ച് ഒരിക്കലും ചോദിക്കുന്നു. മറിച്ച് നമ്മളാണെങ്കി എന്ത് ചെയ്യും? ഇതുപോലെയുള്ള സ്വാമിമാരൊക്കെ ആണെങ്കി എന്ത് ചെയ്യും? കുട്ടികളെ കണ്ടാ ഉപദേശിക്കാൻ തുടങ്ങും. അമ്മാർ തടയും, അമ്മാർ പിടിതട്ടി ഓടും. ഉപദേശം സഹിക്കാൻ വയ്യാതെ ഉപദേശവും മുടങ്ങും. ഗുരു അങ്ങനെയല്ല. ഇത് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോ അവൻ എന്ത് പഠിക്കുന്നു ഈ ഒരു കാര്യത്തിൽ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഗുരു പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഗുരു ജീവിതകാലം മുഴുവൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ലോകം മാറുന്നതിനനുസരിച്ച് മാറുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേ. ഇപ്പൊ ഗുരുവിനെ വെച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല, അതെനിക്കറിയാം. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മമായി ഗുരുവിനെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തിലും ഇതാണ് വേറെ സന്ദർഭത്തിൽ നിറ ഗുരുവിനോട് പരിണാമശാസ്ത്രത്തെ കുറിച്ച് ചോദിച്ചത്. അപ്പൊ അത് പഠിക്കുന്ന ഒരാളെ കിട്ടി അയാളോടല്ലേ ചോദിക്കേണ്ട? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കുക, ഈ നരാഗുരു അന്ന് ചെറിയ പയ്യനാണ്. അപ്പോ ഗുരു സയൻസ് പഠിച്ചിട്ടുള്ള സയൻസ് പഠിച്ചവരാന്ന് കണ്ടുമുട്ടുക വളരെ പ്രയാസമാണ്. ഇതുപോലെ കുട്ടികളെയൊക്കെ കിട്ടത്തുള്ളൂ. മുതിർന്നവരെല്ലാം സംസ്കൃതം പഠിച്ചവരാണ്, അത് സയൻസ് പഠിച്ചവരല്ല. അപ്പോ ആരെയെല്ലാം കണ്ടോ അവരോടെല്ലാം ഗുരു ഇതേ ഇത്തരം ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിരിക്കും. എങ്ങനെയാണ് ഇത് ഈ പ്രതിഭാസങ്ങളെ ശാസ്ത്രം വിശദീകരിക്കുന്നത്, സയൻസ്? ഇപ്പോ ഗുരു അങ്ങനെ അറിവിനെ ഉൾക്കൊള്ളുന്ന ആളാണ്, പക്ഷെ അത് നടായുരുവിനും മനസ്സിലായോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഗുരു എന്തിനു ചോദിച്ചു? ആ ദർശനമേളയ്ക്ക് വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ചോദിച്ചതല്ല, മറിച്ച് എന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആധുനികമായ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് എന്ത് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസമാണ്. ഇവ ഒരു ചോദ്യമല്ല ചോദിച്ചതെന്ന്. നടായുരു തന്നെയാണ് രണ്ട് കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിണാമത്തെ കുറിച്ച് അന്ന് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പരിണാമം. അപ്പൊ പക്ഷെ പരിണാമത്തെ കുറിച്ച് ഗുരു ആരടുത്ത് ചർച്ച ചെയ്യും? ഗുരുവിന്റെ അടുത്തുള്ള ആൾക്കാരോട് ചർച്ച ചെയ്യാൻ ആരാ ഉള്ളത്? ആത്മാനന്ദ സ്വാമി എടുത്ത് ചോദിക്കും, പിന്നുപേരെ സ്വാമിമാരെ കണ്ടിട്ട് ശിവലിംഗ സ്വാമി എടുത്ത് ചോദിക്കും. ഗുരുവിന്റെ ശിഷ്യന്മാരുടെ ആരുടെ ചോദിക്കുന്നു? കുമാരനാശാനോട് ചോദിക്കും. കുമാരനാശാൻ പിന്നും കുറച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ആളായിരുന്നു. എന്നാലും ഇവരെല്ലാവരും തന്നെ എന്താണ്, അമരകോശം സിദ്ധരൂപം അമരകോശം രീതിയിലുള്ള പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നവരാണ്. അപ്പൊ സയൻസ് പഠിച്ച ഒരാളെ കാണുമ്പോൾ ഗുരു ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, എന്താ ഇതിനെയൊക്കെ സയൻസിൽ എങ്ങനെ വിശദീകരിക്കും, എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഗുരു എപ്പോഴും ആ ഒരു അന്വേഷണത്വര അതാണ് വേണ്ടത്. അല്ല സയൻസിനെ തള്ളിക്കളയുകയല്ല, സയൻസ് പറയുന്നതൊക്കെ അബദ്ധമാണ്. സയൻസ് പറയുന്നതിൽ കൂടുതൽ അറിവ് ഗുരുവിനുണ്ടായിരുന്നെങ്കിൽ പിന്നെ സയൻസിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഗുരു അവസാനം വരെയും അറിയാൻ ശ്രമിച്ചിരുന്നതുകൊണ്ടാണ് നിരന്തര ചോദ്യങ്ങൾ. മഹാത്മാഗാന്ധിയെ കണ്ടപ്പോഴും അന്ന് ചർച്ച ചെയ്ത രാഷ്ട്രീയം സാമൂഹ്യ സാമുദായിക വിഷയങ്ങളാണെങ്കിലും ഗുരു അങ്ങോട്ട് ആ വിഷയങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കായിരുന്നു, എന്താണ്. അങ്ങനെയാണ് ഗുരു എപ്പോഴും ചെയ്യുന്നത്. അത് ആ ഗുരുവിന്റെ ഒരു അന്വേഷണം അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അതാണ് എന്താണ് ഒരു വെളിച്ചപ്പാട്. വസൂരി പ്രകടമാക്കാൻ വേണ്ടിയിട്ട് ആസിഡ് കൈ തേച്ച് കൈ പൊള്ളിയത് ഗുരു പറഞ്ഞാൽ അത് തേച്ച സാധനം കുറച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞു. മനസ്സിലായ സാധാരണക്കാരാണെങ്കിൽ ഇത് വെച്ച് പറ്റിക്കാം, പൊള്ളി വരുമ്പോ വസൂരിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് കൂടി ഗുരുവിന് കണ്ടോ മനസ്സിലായി പരിപാടി എന്താണ്, ആസിഡാണ്. അപ്പൊ ആസിഡ് എന്ന് പറയുന്ന സാധനം ദേഹത്ത് വീണ അന്നതൊക്കെ വളരെ സുലഭമായ സാധനമല്ല ഇന്നത്തെ പോലെ. സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവും. നമ്മൾക്കൊക്കെ ആസിഡ് എന്ന് കേൾക്കുന്ന നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കിട്ടിയാണ്, അന്നതില്ല. അപ്പൊ ആരുടെയെങ്കിലും കയ്യിൽ ആസിഡ് കിട്ടി കഴിഞ്ഞാൽ അവർ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും ശാലം തേക്കും, അപ്പോൾ പള്ളി വരും വസൂരിയാണെന്ന് പറയും. ഈ വിദ്യയാണ് ഗുരുവിന്റെ അടുത്തും ഉപയോഗിച്ചത്. അപ്പൊ ഗുരുവിന് മനസ്സിലായി ഇത് ആസിഡാണെന്ന്. അപ്പൊ ആസിഡ് കൊണ്ടാണ് പൊള്ളിക്കുന്നതെന്നുള്ള അന്നത്തെ സയൻസാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അന്ന് നിലവിലിരുന്ന ആധുനിക അറിവ് ഗുരു സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല, തന്റെ അടുത്തു വന്ന ആൾക്കാരിൽ നിന്നും ഇതുപോലെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. അപ്പൊ സയൻസിനെ നിഷേധിക്കുകയല്ല, സയൻസിന്റെ അറിവിനെ കൂടെ ഉൾക്കൊള്ളുകയാണ്. എന്നാൽ താൻ പാരമ്പര്യമായി നേടിയ അറിവ് അത് ഗുരു മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്തു, രണ്ടും ചെയ്തു. കൊടുക്കൽ വാങ്ങലാണ് അറിവെന്ന് പറയുന്ന. എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിങ്ങോട്ട് വാങ്ങുക. തനിക്ക് കിട്ടിയ പാരമ്പര്യമായ അറിവ് ഗുരു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവരുടെ അറിവ് ഗുരു അവരിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്തു. അറിവിന്റെ വിനിമയമാണ് ഗുരുവിന്റെ ജീവിതത്തിലുടനീളം സംഭവിച്ചത്. ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്ന കേട്ടാൽ നമുക്ക് തോന്നും ഗുരുവിന് എല്ലാരും പഠിപ്പിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, ഗുരു ആരിൽ നിന്നും ഒന്നും പഠിച്ചില്ല. ആ രീതിയിലൊക്കെയാണ് ആൾക്കാർ ഗുരുവിനെ അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഗുരു എല്ലാം അറിഞ്ഞയാളായിരുന്നു, ഉണ്ടായിരുന്നു നിന്നും ഒന്നും പഠിക്കേണ്ട ആവശ്യം വന്നില്ല. അതല്ല ശരി. ഗുരുവിന് അറിവുണ്ടായിരുന്നു, ആത്മീയമായ അറിവ്. അറിവ് ഗുരു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ആത്മീയമായ അറിവ് മാത്രമല്ല, സാമുദായിക വിഷയങ്ങളിലും പല വിഷയങ്ങളിലും ഗുരുവിന് അറിവുണ്ടായിരുന്നു. തന്റെ അറിവെല്ലാം അടുത്തു വന്നവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അവർ ഗുരുവിനോട് അടുത്തത്. അതേസമയം തന്നെ പുതിയ ലോകത്തിന്റെ അറിവ് ഗുരു അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. അതിനൊരു തെളിവായിട്ട് വേണം ഇത്തരം കാര്യങ്ങളെ സംഭാഷണങ്ങൾ മനസ്സിലാക്കാൻ. എന്നാലൊരു അത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന്റെ പേരിൽ നല്ലൊരു ദർശനാനയ്ക്ക് വ്യാഖ്യാനം എഴുതിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് രേഖപ്പെടുത്തി വെച്ചല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ ഗുരുവിന്റെ സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ അതൊരു പ്രത്യേകതയാണ്. ഇനി അതവിടെ ഇരിക്കട്ടെ. അടുത്തത് മരീചികാവത് പ്രാജ്ഞസ്യ ജഗദാത്മനി ഭാസതേ ബാലസ്യ സത്യമിതി ച പ്രതിബിംബം ഇവ ഭ്രമാ. പ്രാജ്ഞസ്യ ജഗത് മരീചികാവത് ആത്മനി ഭാസതേ. ഇത് ദീധിതിയിൽ അന്യം ഇങ്ങനെ തന്നെയാണ്, ഇതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇനി വരുന്ന ഭാഗം ശ്രദ്ധിക്കണം. ദീധിതിയിൽ അന്യം പോരാ, അതൊരു തരം ആശയക്കുഴപ്പമുണ്ടാക്കും. അടുത്ത് അന്വേഷിക്കേണ്ടത് ബാലസ്യ ഭ്രമാത് സത്യമിതിച്ച ഭാസതേ, അത് പ്രത്യേകം എടുക്കണം. ബാലസ്യ ഭ്രമാത് സത്യം ഇതിച്ച ഭാസതേ. ഇനി അടുത്ത് പ്രത്യേകം എടുക്കണം. ബാലസ്യ പ്രതിബിംബം ഇവ, അത് പ്രത്യേകമാണ്. ഇത്രയും മൂന്നായിട്ട് പിരിച്ച് വ്യാഖ്യാനിച്ചാൽ അതിന്റെ അർത്ഥ ശരിക്കും മനസ്സിലാവും. ഇതിന്റെ ആശയം ഡോക്ടർ ഭാസ്കരൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്വയം കൃത്യമായി എഴുതിയില്ല, എന്തോ ആശയം മനസ്സിലായി. ഇതെന്താണെന്നുള്ളത് അന്വയം അങ്ങനെയുണ്ടല്ലോ. ഈ ദീതിരി ഗുരുദേവം നോക്കി പരിശോധിച്ചെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആൾക്കാർ അത് ഈ കൈവയ്ക്കാൻ ധൈര്യപ്പെടുത്തില്ല. അതുകൊണ്ടാണ് നടരാജുരൊക്കെ ഇത് ഇതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അന്വയം അത് പോരാ. അതായത് ഇവിടെ ബാലസ്യ എന്ന് പറയുന്നതിനെ ആവർത്തിക്കുന്നു. ഇതൊക്കെ അന്വയത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുള്ളതാണ്. നമുക്ക് അന്വയിക്കുന്നതിന് വേണ്ടി പദങ്ങൾ ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ, കാരണം ഒരു പദ്യം എഴുതുമ്പം അനുഷ്ഠിപ്പാണ്, അതിനകത്തത് ഒതുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വാക്കിനെ ആവർത്തിക്കാൻ വേണ്ടി ഒരു തവണ എഴുതും. നമ്മൾ അന്വയിക്കുമ്പോൾ ആവർത്തിക്കണം. ഇത് ഭാഷയുടെ നിയമങ്ങൾ ശരിക്കും വശമില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇത് ശ്രദ്ധിക്കാതെ പോകും. അപ്പോ മൂന്നും നാലും വരി അന്വയിക്കുമ്പം അങ്ങനെ അന്വയിക്കണം. ബാലസ്യ ഭ്രമാത് സത്യമിതിച്ച ഭാസതേ, ഇത് പ്രത്യേകം. അടുത്ത് ബാലസ്യ പ്രതിബിംബം ഇവ, ഞാൻ എന്റെ അർത്ഥം നോക്കുക. പ്രാജ്ഞസ്യ അറിവുള്ളവന്, ജഗത് ലോകം പ്രപഞ്ചം, മരീചികാവത് മരുമരീചിക പോലെ. അത് മരീചികാവത്ത് എന്ന് പറയുന്നത് എന്റെ മുമ്പിലും ആക്കാം. മരീചികാവത് ജഗത്, ഒരു മരീചിക പോലെ ജഗത്ത് ആത്മനി ഭാസതേ, അത് മുമ്പോട്ടോ മുമ്പോട്ടോ പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല. ആത്മാവിൽ അനുഭവപ്പെടുന്നു. ബാലസ്യ സത്യമിതിച ഭാസതേ. ഇവിടെ ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞൻ എന്നർത്ഥം, അറിവില്ലാത്തവൻ. ഇവിടെ തന്നെ ഇനി വീണ്ടും ബാലസ്യ ആവർത്തിക്കും. അസത്യം പുത്രികാരൂപം ബാലസീവ വിപരീയ, അവിടെയും ബാലൻ വീണ്ടും വരും. അപ്പൊ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ രണ്ടർത്ഥത്തിലും, അതായത് വൃദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ചെന്ന ആളെന്നും, ജ്ഞാനി എന്നും രണ്ടർത്ഥത്തിലും വൃദ്ധശബ്ദം പ്രയോഗിക്കും. വൃദ്ധൻ ജ്ഞാനവൃദ്ധൻ, വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനും. വയോവൃദ്ധൻ എന്ന് വെച്ചാൽ വയസ്സുകൊണ്ട് വൃദ്ധനായി, ജ്ഞാനവൃദ്ധൻ എന്ന് വെച്ചാൽ അറിവുകൊണ്ട് ഉയർന്നവൻ. അപ്പൊ പ്രായം കുറഞ്ഞിരുന്നാലും അറിവ് കൂടിയ ആളുടെ ജ്ഞാനവൃദ്ധൻ എന്ന് പറയും. അവന് പ്രായം ചെല്ലണമെന്നില്ല. ഒരു കുട്ടിയായാലും അറിവുണ്ടെങ്കിലും ജ്ഞാനവൃദ്ധൻ. ശങ്കരാചാര്യരെ കുറിച്ച് പറയും, ശങ്കരാചാര്യർ 16 വയസ്സിൽ ജ്ഞാനവൃദ്ധനായിരുന്നു. പ്രായം കൊണ്ട് കുട്ടിയാണ്, പക്ഷെ അറിവില് വൃദ്ധനായി. അപ്പൊ ബാലൻ എന്ന് വെച്ചാൽ കുട്ടിയെന്ന് അർത്ഥമുണ്ട്, അജ്ഞനെന്ന്. ഇവിടെ അജ്ഞനെന്ന് അർത്ഥമുണ്ട്, അറിവില്ലാത്തവന്. ഭ്രമം കൊണ്ട് മുമ്പിൽ നിന്ന് ജഗത്തിഞ്ഞോട്ട് കൊണ്ടുവരാം. ജഗത്ത് ലോകം സത്യമിതിച്ച, സത്യമെന്നും ഭാസത്തെ അനുഭവപ്പെടുന്നു, സത്യമായിട്ടും അനുഭവപ്പെടുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? ഭ്രമം കൊണ്ട്. അജ്ഞന് ഭ്രമമുണ്ടല്ലോ, അതുകൊണ്ട് ഈ ലോകം സത്യമായി അനുഭവപ്പെടുന്നു. അതിനൊരു ഉദാഹരണമായി പറഞ്ഞാണ് ബാലസ്യ പ്രതിബിംബം. ഇവിടെ ബാലം എന്ന് വെച്ചാൽ കുട്ടി. അപ്പൊ നമ്മൾ ആവർത്തിക്കുന്ന പദത്തിൽ ആദ്യത്തെ ബാലശബ്ദത്തിന്റെ അർത്ഥം അറിവില്ലാത്തവനെന്നും, രണ്ടാമത്തെ ബാലശബ്ദത്തിന്റെ അർത്ഥം കുട്ടിയെന്നുമാണ്. അപ്പോ അത്രയും പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആവും. ബാലസ്യ കുട്ടിക്ക് പ്രതിബിംബം എന്നതുപോലെ. പ്രതിബിംബം എന്നതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിക്ക് പ്രതിബിംബം സത്യം പോലെ തോന്നും. കുട്ടിക്ക് പ്രതിബിംബത്തെ സത്യമായിട്ട്, അതായത് ഒരു കണ്ണാടിയുടെ മുമ്പില് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടി ആ കണ്ണാടി നോക്കിട്ട് പറയും, ബാവ അവിടെ ഇരിക്കുന്നു എന്ന് പറയും. കാരണം അതിന്റെ ചിന്താഗതി എന്താണ്? കണ്ണാടി ഇരിക്കുന്നത് സത്യമാണെന്നാണ്, ഒരു കുട്ടിയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് അതിനെ തൊടാൻ ശ്രമിക്കും, സംസാരിക്കും, ഭക്ഷണം അതിന് വെച്ചു കൊടുക്കും. അപ്പൊ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നു സത്യമാണെന്ന്. കുട്ടിക്ക് ഒരു തന്റെ തന്നെ പ്രതിബിംബം കാണുമ്പോ സത്യമെന്ന് തോന്നുന്നു. പ്രായമുള്ളവരാണ് തോന്നില്ല. കുട്ടിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? കുട്ടിക്ക് എന്തുകൊണ്ട് അതങ്ങനെ തോന്നാത്ത, അത് പ്രതിബിംബമാണെന്ന്? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ബുദ്ധിക്ഷമത പോലെ? ആ അത് തന്നെ, അതിന്റെ ബുദ്ധിക്ക് ശരിയായ ബ്രെയിനിന് വളർച്ച വന്നില്ല. അതിന്റെ ശാരീരികമായ പ്രവർത്തനങ്ങൾ ബ്രെയിൻ അതിനൊന്ന് ശരിക്കും. അപ്പോ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അറിവ് വളർന്നു വരുന്നത് നമ്മുടെ ബ്രെയിനിന്റെ വളർച്ച വികാസത്തിനനുസരിച്ചാണ്. അപ്പോ നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളും നമ്മുടെ ബ്രെയിനിന്റെ ശേഷിയും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന, ഇതിന് കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ട. എല്ലാ മനുഷ്യർക്കും ഇതൊരുപോലെയാണ്, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും, എങ്കിലും ഒരു വ്യക്തിക്കല്ല. ആറുമാസം പ്രായമായിരിക്കുന്ന ഒരു കുട്ടിയുടെ ബുദ്ധിയല്ല. എത്ര മിടുക്കനായ കുട്ടിയാണെങ്കിലും ശരി, അഞ്ചു വയസ്സ് ചെല്ലുമ്പോൾ ചില കുട്ടികൾ കുട്ടിക്കാലത്ത് തന്നെ വളരെ സത്യ വിശേഷങ്ങളൊക്കെ കാണിക്കും, നല്ല ബുദ്ധിവൈഭവം കാണിക്കും. എത്ര ബുദ്ധിവൈഭവമായാലും ശരി, ആറുമാസത്തിലോ അത് കാണിക്കത്തില്ല, ഒരു മാസത്തിലോ രണ്ടു മാസത്തിലോ കാണിക്കത്തില്ല. ബുദ്ധിക്ക് എന്തൊക്കെ സവിശേഷതകളുണ്ടെങ്കിലും അതിനൊരു വലിയ പങ്ക് വഹിക്കുന്നത് എന്താണ്? നമ്മളെ ബ്രെയിനാണ്. അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഈ മാറ്റങ്ങളൊക്കെ കാണുന്നത്, അതനുസരിച്ചിട്ടാണ്. പിന്നെ എന്താണ്, നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ മാതാപിതാക്കളുടെ സ്വാധീനം, അവരുടെ അറിവ്, അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ ബ്രെയിനിനെ കൂടാതെ. പിന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ എല്ലാം നമുക്കറിയില്ല. നമ്മുടെ ജീൻ എക്സ്പ്രഷൻ, നമ്മുടെ ജീനുകൾ പ്രകടമാകുന്നു, അതനുസരിച്ച് നമ്മുടെ ബുദ്ധിക്ക് മാറ്റം വരും. നമ്മുടെ ജീനുകൾ ഓണും ഓഫുമാകുന്നു, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്തകൾക്ക് എന്തൊക്കെ നല്ല വശം, ചീത്ത വശം, എന്തൊക്കെ ഗുണപരമായ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ നമുക്ക് തന്നെ സ്വയം മനസ്സിലാകുന്ന ദോഷപരമായ മാറ്റങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വലിയൊരളവ് വരെ പങ്കുവഹിക്കുന്ന നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അതിന് തെളിവാണിത്. ഒരു പ്രായത്തില് എല്ലാ കുട്ടികളും നമ്മളെല്ലാവരും തന്നെ പ്രതിബിംബത്തെ സത്യമെന്ന് തന്നെ മനസ്സിലാക്കി. പക്ഷെ ആ പ്രായം ഇന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? ബ്രെയിൻ മാറിപ്പോയി, അതിന് വികാസം സംഭവിച്ചു. അത് പറയുന്നത് ആ ചെറിയ പ്രായത്തിൽ ഒരു 5 വയസ്സിനകമൊക്കെ ബ്രെയിനിന്റെ വളർച്ച എന്ന് പറയുന്നത് അതിവേഗത്തിലാണ് വളരുന്നത്. അവിടെയുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കിയെടുക്കുന്നു, സെൽ ഡിവിഷൻ ഒക്കെ സംഭവിക്കുന്നത് വളരെ വേഗത്തിലാണ്. നമ്മളിങ്ങനെ പ്രായം കൂടി കൂടി കൂടി വരും തോറും അതിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ ഒരു പ്രായം വരുമ്പോൾ അതൊന്ന് ബലപ്പെടും, നമ്മുടെ ബ്രെയിനിലെ സർക്യൂട്ടുകളെല്ലാം ഒരു നിലയിലെത്തി, ബ്രെയിനിന് ഒരു പക്വത വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനും ഏകദേശം ഒരു പക്വത വരും. വരണമെന്ന് നിർബന്ധമില്ല, വരാൻ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ ജീർണിക്കാൻ തുടങ്ങും, അതിന്റെ കോശങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങും. ഞങ്ങളെയൊക്കെ പോലെയുള്ള ബ്രെയിൻ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിക്കുന്നതിനനുസരിച്ച് എന്തുവരും? അതിന്റെ ശേഷികളെല്ലാം കുറഞ്ഞു വരും. അപ്പം നമ്മുടെ ബുദ്ധിയിൽ ഗുണപരമായ മാറ്റം വന്നാലും ദോഷപരമായ മാറ്റം വന്നാലും എല്ലാം അത് ബ്രെയിനിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ്. അതിനാണ് പ്രധാനമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ സാഹചര്യം അതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീനുകൾ വളരെ ശക്തമായി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബുദ്ധി മാറിക്കൊണ്ടിരിക്കും. ദീന് ശക്തമായി പ്രവർത്തിക്കില്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ ബുദ്ധി മാറിക്കൊണ്ടിരിക്കും. രണ്ടു തരത്തിലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്. കുട്ടികളുടെ കാര്യം പറയും. അപ്പൊ കുട്ടികൾ അങ്ങനെ സത്യമെന്ന് വിചാരിക്കുന്നു അവരുടെ ബുദ്ധിക്കനുസരിച്ച്. അതുപോലെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇവിടുത്തെ അസത്യ ദർശനം എന്ന് വെച്ചാൽ അറിവ്, അസത്യം എന്നുള്ള അറിവ്, അത് നമ്മളെ ബോധിപ്പിക്കുകയാണ് എന്താണ് ഈ ജഗത്ത് അസത്യമാണ്, സത്യമല്ല. എന്തുകൊണ്ടാണ് അത് അസത്യം എന്ന് ബോധിപ്പിക്കുന്നത്? ജഗത്ത് അസത്യമെന്ന് എന്തിനാ ഈ അസത്യ ദർശനം നമ്മളെ ബോധിപ്പിക്കുന്നത്? അതായത് എല്ലാ മനുഷ്യരും ജഗത്ത് സത്യമെന്ന് ബോധിക്കുന്നു. സത്യമെന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ടാണ് ഇത് അസത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെ അറിയുന്നത് സത്യമെന്നാണ്, അല്ല അസത്യം എന്നാരും അറിയാറില്ല. അപ്പൊ അസത്യം എന്ന് എല്ലാവരും അറിയുന്നത് കൊണ്ട് സത്യമെന്ന് ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അസത്യം എന്ന് എല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ പിന്നെ സത്യമെന്ന് ആരും അറിയത്തില്ല. എല്ലാവരും സത്യം എന്ന് അറിയുന്നോണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരെയും അസത്യം ഒന്ന് ബോധിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ട് എല്ലാവരും ഇതിനെ സത്യം എന്ന് പറയുന്നു? സ്വാഭാവികമായിട്ട് സത്യം എന്ന് പറയുന്നു. ആരും പഠിപ്പിക്കുന്ന എന്താ? കുട്ടി എന്തുകൊണ്ട് തന്റെ നിഴല് സത്യം എന്ന് പറയുന്നു? ആരും പഠിപ്പിക്കുന്നതല്ല, സ്വാഭാവികം. അതിന്റെ ബുദ്ധിക്ക് വളർച്ചയില്ല, അതുകൊണ്ട് അതിന് ശരിയായ അറിവില്ല. അപ്പൊ സാധാരണ മനുഷ്യർക്ക് എല്ലാം ഉള്ള അറിവ് പ്രപഞ്ച സത്യമെന്നാണ്. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം പറയുന്നത് അവന്റെ അറിവിന് മാറ്റമില്ലാത്തതുകൊണ്ടാണ്. അവന്റെ ബ്രെയിനൊക്കെ വളർന്നു, പക്ഷെ ഇത് തനിയെ അറിയാൻ പറ്റത്തില്ല ഇതൊക്കെ അസത്യമാണ്. അത് അസത്യ ദർശനം നമ്മളെ ബോധിപ്പിക്കുന്നു. അസത്യ ജ്ഞാനം ആരെങ്കിലും ബോധിപ്പിക്കുന്നു. അപ്പോ ദർശനമാലയിലൂടെ ഗുരു അത് ബോധിപ്പിക്കുകയാണ്. എന്താണ് ഈ പ്രപഞ്ചം അസത്യം? ഗുരുവാണ് എഴുതിയത്. ഗുരു ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗുരു പരമ്പരയിൽ ഇത് ബോധിപ്പിക്കുന്നു, ഇത് അസത്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഇത് എന്തുകൊണ്ട് അസത്യമാവുന്നതിനടുത്ത് പറയും മായ കൊണ്ടാണ്. മായ എന്താണ്? അത് അടുത്ത് പറയും. പരമാർത്ഥത്തിൽ ഇല്ലാത്തതും അനുഭവത്തിലുള്ളതുമാണ് മായ. അങ്ങനെയുള്ള ഒരു മായയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. മായാകാര്യമായതുകൊണ്ട് ഈ പ്രപഞ്ചം അസത്യമാണ്. ഇതൊക്കെ തുടർച്ചയായിട്ട് പറയും. അപ്പോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാള് ഈ പ്രപഞ്ചത്തെ അസത്യമായി അറിയണം. സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെ ഇതിനെ അസത്യമായി അറിയണം, അറിയും എന്നാണ് പറയുന്നത്. മായ അസത്യമാണ്, മായയുടെ കാര്യമായ പ്രപഞ്ചവും അസത്യമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുമ്പോ ഗുരു നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം ഇതാണ്, ഈ പ്രപഞ്ചം അസത്യമാണ് എന്നറിയണം. അങ്ങനെ അറിയുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് പ്രജ്ഞസ്യ. ഈ അറിവുള്ളവൻ ജഗത്ത് അസത്യമാണെന്ന് അറിവുള്ളവനാണ് ഇവിടുത്തെ പ്രാജ്ഞൻ. അറിവുള്ളവൻ ഉയർന്ന തരത്തിലുള്ള ജ്ഞാനം, അതിനാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള ജ്ഞാനം. സാധാരണ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ജഗത്ത് ഈ ലോകം മുഴുവൻ അസത്യമൊന്നും സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ പ്രാജ്ഞൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള പ്രാജ്ഞന് ഭാസ്വതയെന്ന് വെച്ചാൽ അനുഭവപ്പെടുന്നു. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ലോകം നിലനിൽക്കുന്ന ആത്മാവിലാണ് ആത്മനി എന്നുകൂടെ പറഞ്ഞത്. അപ്പോ ലോകത്തിന്റെ കാരണം എന്ന് പറയുന്നിടത്ത് മായയെ പറയും. മായയോ ജഗതാമാദിക കാരണം, മായ തന്നെയാണ് ഈ ലോകത്തിന് കാരണം. എന്നാൽ ആത്മാവും കാരണമാണ്, രണ്ടിനെയും കാരണമായിട്ട് പറയും. എന്നുവെച്ചാ മായയും ആത്മാവും കൂടെ ചേർന്നിട്ടാണ് ജഗത്തെ സൃഷ്ടിക്കുന്നത്. രണ്ടിനെയും ഗുരു തന്നെ കാരണമായിട്ട് പറയും. ആത്മാവ് ഈ ലോകത്തിന് കാരണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആത്മനി എന്ന് പറഞ്ഞു, ആത്മാവിൽ എന്ന് പറഞ്ഞു ആണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ജഗത്തിന് കാരണമാണ്. ആത്മാവെന്നോ ബ്രഹ്മമെന്നോ പരമേശ്വരനെന്നോ ഒന്നും പറഞ്ഞ വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാം ഒരർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, കേട്ടോ. അവിടെ അർത്ഥ വ്യത്യാസമുണ്ട്. ആദ്യം പരമേശ്വര എന്ന് പറഞ്ഞു, ഇവിടെ ആത്മാവെന്ന് പറഞ്ഞു. ഇത് ഒന്നായതുകൊണ്ടാണ് അങ്ങനെ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നത്. അദ്വൈതത്തിൽ പരമേശ്വരനും ആത്മാവും രണ്ടല്ല. അപ്പൊ ആത്മനെ എന്ന് പറഞ്ഞുകൊണ്ട് ജഗത്തിന്റെ കാരണം പറഞ്ഞു, ഇവിടെ ആത്മാവാണ്. അത് മരീചികാവത്ത് എന്ന് പറയുന്നത് അസത്യമെന്ന് പറയുന്നതിന് പകരം മരീചികാവത് ജഗത് ഭാസതേ, മരുമരീചിക പോലെ അസത്യമായി ജഗത്ത് അനുഭവം. നമുക്ക് ഇതുവരെ പറഞ്ഞെടുത്ത എല്ലായിടത്തും ദർശനമാലയിൽ ഇതുവരെ പറഞ്ഞ 20 ഇതിപ്പോ 26-ാമത്തെ പദ്യം. ഈ 26-ാമത്തെ പദ്യത്തിലും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ജഗത്ത് അസത്യമാണ്. ഇത് തന്നെ ആവർത്തിച്ചു പറയും. ഇനി പറയുന്നത് ഇത് തന്നെയാണ്. ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനമായ സിദ്ധാന്തം, ജഗത്ത് അസത്യമാണ്. ആത്മാവിൽ അസത്യമായ ജഗത്ത് അനുഭവപ്പെടുന്നു. ഇത് അനുഭവപ്പെടുന്ന ആത്മാവ് സത്യമാണ് എന്ന് പറയാതെ പറയും. അത് അടുത്ത് പറയും, ആത്മാവാണ് ക്ഷീരവതി ജാതി രൂപാന്തരം, അവിടെ ആത്മാവ് സത്യമാണെന്ന് പറയും. ശരിക്കും പരമ്പരയായ സാമ്പ്രദായികമായ അദ്വൈതം തന്നെയാണ് ഇതിലൂടെ പറയുന്നത്. ഇത് വേറൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. പറയുന്ന എന്താണ്, അജ്ഞന് ജഗത്ത് മരീചിക പോലെ ആത്മാവിൽ അനുഭവപ്പെടുന്നു.